ഹരിത്വ എന്ന് പറയുന്ന പഞ്ചമ്യന്തം ഹേതുവാണ്. എന്തിനാണ് ഹേതു? ജഗത്ത് കാര്യമായതുകൊണ്ട് അതിനൊരു കാരണമുണ്ടെന്നുള്ളതിന് ഹേതുവാണ്. അതിനാണ് കാര്യമായതുകൊണ്ടും അദ്വൈതികളെ സംബന്ധിച്ച് കാര്യം ആയതുകൊണ്ട് അസത്താണെന്നും പറയാം. എല്ലാവർക്കും സമ്മതമുണ്ട്. കാര്യമായാൽ അസത്താവണമെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷെ അദ്വൈതിയെ സംബന്ധിച്ച് കാര്യമായ അസത്ത്, കാരണമായ ബ്രഹ്മ സത്ത്. എന്താണെന്ന് പറഞ്ഞത്? അസത്തായതുകൊണ്ടാണ് അദ്വൈതിയെ സംബന്ധിച്ച്. ജഗത്ത് നഹി എന്ന് പറയും, ജഗത്ത് ഇല്ല തന്നെ. വാസത്തിന്റെ അർത്ഥമാണ് അത്, ഇല്ല തന്നെ എന്ന് പറയും. ഇതില് നമ്മുടെ ഡോക്ടർ ഭാസ്കരന് ഒരു സംശയം. പുള്ളിക്ക് എല്ലാ പദ്യങ്ങളിലും മിക്കവാറും എല്ലായിടത്ത് സംശയമാണ്. സംശയം എന്ന് വെച്ചാൽ പദ്യത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്നർത്ഥം. അതിന് ദോഷമൊന്നുമില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊരാൾ വെളിപ്പെടുത്തുന്ന വ്യാഖ്യാതാവ് സാറിനാരും ചെയ്യാറില്ല. അത് സ്വയം വെളിപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. സാറിന് അറിയാത്തവരും എല്ലാം അറിയാവുന്ന രീതിയിലാണ് വ്യാഖ്യാനം. വലിയ വലിയ പ്രസിദ്ധരായ വ്യാഖ്യാതാക്കളെല്ലാം അറിവില്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നു. ദൈവത്തിന്റെ ഒരു വലിയ ഗുണം അതാണ്, അറിവില്ലാത്തത് സംശയം പ്രകടിപ്പിക്കുക. എനിക്കത് മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് സത്തിൽ നിന്ന് അസത്വം ഉണ്ടാകുന്നത്? സത്തിൽ നിന്നുണ്ടായാൽ സത്തല്ലേ ഉണ്ടാകേണ്ടത്? ന്യായമായ സംശയമാണ്. തെങ്ങിൽ നിന്ന് തേങ്ങല്ലേ ഉണ്ടാകത്തുള്ളൂ? മാങ്ങ ഉണ്ടാകും. അപ്പൊ സത്തിൽ നിന്നൊരു കാര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് സത്യം തന്നെയായിരിക്കണം. പിന്നെ എങ്ങനെ അസത്വം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ന്യായമായ സംശയം. അതുപോലെ സത്തെന്താണ്? നഹി, ഇല്ല തന്നെ. ജഗത്ത് അസത്ത്, അസത്ത ജഗത്തില്ല എന്നും പറയുന്നു. അപ്പൊ അത് പിന്നെ എങ്ങനെ ഉണ്ടായി? എന്താണ് എങ്ങനെ ഉണ്ടായി എന്ന് എന്ത് ഉത്തരം പറയും? അറിവില്ലായ്മ കൊണ്ട് തോന്നുന്നതാണ് എന്ന് പറയും. എന്ത് തോന്നുന്നു? കഴിഞ്ഞ പദ്ധതി പറഞ്ഞു, ഉത്പത്തിസ്ഥ ലയോസ്ഥീതി ബ്രഹ്മത്യാത്മനി. അത് തന്നെ എന്റെ ഉത്തരം. അദ്വൈതത്തിന് പുതിയൊരു ശൈലിയുണ്ട്. പക്ഷെ അദ്വൈതം അത് വ്യാഖ്യാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കും. എല്ലാം വ്യാഖ്യാനങ്ങളിൽ നിന്ന് ഗ്രഹിക്കുന്നു. വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ പലപ്പോഴും സാങ്കേതികമായ പദങ്ങൾ ഉപയോഗിക്കും. ചിലയിടത്ത് ലോകപ്രയോഗത്തിലുള്ള പദങ്ങളും വാക്യങ്ങളും ഉപയോഗിക്കും. രണ്ടും ഉപയോഗിക്കും. രണ്ടായാലും വ്യാഖ്യാനം ആവശ്യമാണ്. പറയുന്നതിനെ തന്നെ വ്യാഖ്യാനിക്കണം, എന്നാലേ ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം ഇപ്പോ ആത്മാവിനെ എങ്ങനെയെങ്കിലും ഒരാളുടെ മനസ്സിൽ അതിനെ കുറിച്ചൊരു ആശയം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം സാധാരണ ലോകത്തെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്നു. അപ്പോഴേ അവർക്ക് എന്തെങ്കിലും ഒരു പിടി കിട്ടത്തു. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ തന്നെ വ്യവഹാര ഭാഷ, ലൗകിക ഭാഷ എന്ന് അങ്ങനെ ഒരു ഭാഷയിൽ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഒരു കാര്യം പിടി കിട്ടും. പക്ഷെ ഒരുപാട് സംശയങ്ങളും ഉണ്ടാകും. ഈ സംശയങ്ങൾ ദൂരീകരിക്കണമെങ്കിൽ എന്ത് വേണം? വീണ്ടും വ്യാഖ്യാനിക്കണം, വീണ്ടും അതിനെ വ്യാഖ്യാനിക്കണം, വീണ്ടും വ്യാഖ്യാനിക്കണം. ഈ ലൗകികമായ ഭാഷകൾ തന്നെ ഉപയോഗിച്ച് നിരന്തരം വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് കുറേ പോയി കഴിഞ്ഞാൽ ഈ ആദ്യം എന്താ പറഞ്ഞെന്നുള്ള പിടികിട്ടത്. ഇതുപോലെ സാങ്കേതിക ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അധ്യാരോപം, അപവാദം, ഒരു വാക്കി പറഞ്ഞാർക്കും മനസ്സിലാകത്തില്ല. അധ്യാരോപം എന്ന് പറയുന്ന വിശദീകരിക്കാനാണ് 10 പദ്യം എഴുതിയത്. അപവാദം എന്ന് പറയുന്ന വിശദീകരിക്കാനാണ് 10 പദ്യം എഴുതിയത്. ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ അത് എത്രയോ ദിവസം വ്യാഖ്യാനിക്കും. അധ്യാരോപം, അപവാദം എന്ന് പറയുന്ന 2 സാങ്കേതിക ശബ്ദങ്ങളാണ്. അതിനെ ലൗകിക ഭാഷ ഉപയോഗിച്ച വ്യാഖ്യാനിക്കുന്ന അതിന്റെ അകത്തും ഒരു സാങ്കേതിക ശബ്ദങ്ങൾ ആ ഭാഷയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ സംശയത്തെ ഉണ്ടാക്കും. അപ്പോ അദ്വൈതത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ദീർഘമായ വ്യാഖ്യാനത്തിലൂടെ പറ്റും. മനസ്സിലാക്കിക്കാനും മനസ്സിലാക്കാനും ഒരാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ ദീർഘ വ്യാഖ്യാനം വേണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നറിയുന്നതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ ഞാനെന്നറിയുന്ന എങ്ങനെ ബ്രഹ്മമാകും? ഒരുപാട് സംശയങ്ങൾ വരും. ഞാനെന്നറിയുന്നത് ശരീരമല്ലേ, ബ്രഹ്മം എന്ന് പറയുന്നത് എങ്ങനെ, ഞാനെന്ന ഒരു അറിവിന് വിഷയമായ ഒന്നാണ്? ഇത്തരം നിരവധി ചോദ്യങ്ങൾ വരും, സംശയങ്ങൾ. ഞാനെന്നുള്ള ഈ അനുഭവം തന്നെ എന്താണ്? ഇതെല്ലാം പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം? നിരന്തരം അനേക രീതിയിൽ വ്യാഖ്യാനിച്ച് അതിന് വരുന്ന സംശയങ്ങൾ അതിനെ പരിഹരിച്ച്, അതിന് വരുന്ന സംശയങ്ങൾ അതിനെ പരിഹരിച്ച്, അങ്ങനെ ആ സിദ്ധാന്തത്തിൽ കൊണ്ടെത്തിക്കണം. അതിനിടയ്ക്ക് അതിനാണ് മനനം, വിചാരം, യുക്തി എന്നെല്ലാം പറയും, തർക്കം എന്നെല്ലാം പറയുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പറയുമ്പോൾ എന്താണ്, ബ്രഹ്മത്തിൽ നിന്ന് അസത്തായ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുമ്പോൾ, സത്തായ ബ്രഹ്മത്തിൽ നിന്ന് അസത്ത് എങ്ങനെ ഉണ്ടാവും എന്നൊരു ചോദ്യം സാധാരണ ആർക്കും ചോദിക്കാം. കാരണം അതെങ്ങനെ സംഭവിക്കും അതിനെ വിശദീകരിക്കുന്നില്ല. കാരണം അത് വിശദീകരിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ദീർഘമായ വ്യാഖ്യാനം വരണം. കാരണം അതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ഉടനെ ചോദ്യം വരും, അതിന് ഉത്തരം പറയും, വീണ്ടും ചോദ്യം വരും, ഉത്തരം പറയും. ആ സംശയങ്ങളെല്ലാം തീർത്ത് ഒരിടത്തുകൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നീണ്ടു പോകുന്നത്. പിന്നെയിപ്പോ ഈ 10 പദ്യം എഴുതി വെച്ച് നമ്മുടെ അധ്യാരോപത്തിൽ 10 എഴുതി, അപവാദത്തിൽ 10 എഴുതി. ഈ അധ്യാരോപം അപവാദം എന്താണെന്ന് ഈ 10 പദ്യത്തിൽ നിന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാൾക്ക് മാത്രമേ മനസ്സിലാവും. ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവർക്കും ഈ 10 പദ്യം കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങളുണ്ടാകും, കുറെ കൺഫ്യൂഷൻ ഉണ്ടാകും എന്നുള്ളതല്ലാതെ അധ്യാരം എന്തെന്നും മനസ്സിലാകത്തില്ല, അപവാദം എന്തെന്നും മനസ്സിലാകത്തില്ല. മനസ്സിലാകുന്ന കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താണ്, നമ്മൾ ഈ പദ്യം ഇങ്ങനെ നിരന്തരം വായിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അർത്ഥമൊക്കെ തനിയെ തോന്നും എന്ന് പറയും. അതും അബദ്ധമാണ്. എന്തുകൊണ്ട്? നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് തോന്നലുകൾ വരാം? തോന്നലുകൾക്ക് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും, എന്തെങ്കിലുമൊക്കെ തോന്നും. അതൊക്കെയാണ് ഇതിന്റെ അർത്ഥം ധരിച്ചു. നിരന്തരം ഇത് വായിക്കുകയും നിരന്തരം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും നിരന്തരം ഇതിനെക്കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ആശയത്തിന് കുറച്ചുകൂടി വ്യക്തത വന്നുകൊണ്ടേയിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ചിന്തയ്ക്കാണ് പ്രധാനം, അല്ല വെറുതെ വായിച്ചുകൊണ്ടിരുന്ന ഒന്നും മുളിപാടൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ വെറുതെ ഇരിക്കുമെന്ന് തന്നെ മുളിപാടുണ്ടാകുമല്ലോ. നിരന്തരം വായിക്കുന്നു, വെറുതെ ഇരിക്കും, ഒരാൾ മുളിപാടുണ്ടാകും. അങ്ങനെ എന്ത് സംഭവിക്കത്തില്ല? വെറും വായന കൊണ്ടൊന്നും നടക്കും. ഒന്നാമത് നമുക്ക് പരിചയമില്ലാത്ത ഒരു ഭാഷ സംസ്കൃതമാണ്. പരിചയമുള്ള ഭാഷയാണെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ എന്തെങ്കിലും തോന്നാനൊരു വഴിയുണ്ട്. ഭാഷാജ്ഞാനമുള്ളത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അർത്ഥബോധം ഉണ്ടാവും. പരിചയമില്ലാത്ത ഭാഷയിലെങ്ങനെ നിരന്തരം ചിന്തിച്ചേ പറ്റും. അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ആ പറയുന്ന ആശയം കാലക്രമേണയും ബോധ്യം വരുത്തും. നിരന്തരമായ അഭ്യാസം കൊണ്ടേ ബോധ്യം വരും. അതുകൊണ്ട് അദ്വൈതികൾ പറയും, ആ സുപ്തേർ ആമൃതകാലം നയേത് വേദാന്ത ചിന്ത. അദ്വൈതം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതുവരെയും ജനിച്ച മരിക്കുന്നതുവരെയും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നിരന്തരം അത് തന്നെ എന്താണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിനെ സംബന്ധിച്ച് നമ്മുടെ അറിവിനെ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക. വെറുതെ ചിന്തിച്ചാലും ഒരു കാലം തുമ്പില്ല, ചിന്തിച്ച അവരോടൊപ്പം ചെല്ലത്തില്ല. അതുകൊണ്ട് സത്തിൽ നിന്ന് അസത്വം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാകേണ്ടതാണ്. ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്ന ഒരു വസ്തുവിന്റെ ഉണ്മ ഉണ്ടാകുന്നു, ഒരു പിതാവിന് ഒരു പുത്രൻ ജനിക്കുന്നു, പുതിയൊരു സംഭവം അവിടെ ഉണ്ടാകുകയാണ്. പിതാവിനെ പോലെ തന്നെ സത്തയുള്ള ഒരു പുത്രൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പുത്രി ഉണ്ടാകുന്നു, പിതാവിനുണ്ടാകുന്നു, മാതാവിനുണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റൊരു പുതിയ സത്ത അംഗീകരിക്കുകയാണ്. ഒരു വ്യക്തിയിൽ നിന്നും വേറിട്ട മറ്റൊരു വ്യക്തി സത്ത. അതുപോലെ ഇവിടെ എന്താണ്, പ്രപഞ്ചത്തിന്റെ ഒരു വ്യക്തിസത്ത അതുണ്ടാകുന്നു എന്നല്ല പറയുന്നത്. അങ്ങനെ ഒരു എന്താണ് ജനിക്കുക, നിലനിൽക്കുക, അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഇല്ല. പിന്നെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അദ്വൈതിയുടെ സ്ഥിരം പറച്ചിൽ എന്താണ്, അതൊരു ഭ്രാന്തി, ഭ്രമത്തി ആത്മനിയമായ അതൊരു ഭ്രാന്തിയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ശക്തി മായം അതുകൊണ്ട്. അതിന് വിശദീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അദ്വൈതത്തിന്റെ രീതിയിൽ നിന്നുകൊണ്ടാണ് മറുപടി പറയുന്നത് എന്ന് പറയുന്നത്. അസത്തിൽ നിന്നും സത്ത് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, സത്തിൽ നിന്ന് അസത്തുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, സത്തിൽ അസത്തിന്റെ ഭ്രാന്തി ഉണ്ടാകുന്നു, അസദ്ഭ്രമം ഉണ്ടാകുന്നു. അസത്ത് എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്ന ജഗത്തിനാണ്. അപ്പൊ സത്തായ ബ്രഹ്മത്തിൽ അസത്തായ ജഗത്തിന്റെ ഭ്രാന്തി ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടാകലില്ല, നിലനിൽപ്പില്ല, അതാണ് ഉത്പത്തിസ്ഥ ലയോ അസ്ഥി. ഉത്പത്തിയില്ല, സ്ഥിതിയില്ല, ലയമില്ല, ഒരു ഭ്രാന്തി മാത്രം. അത് മനസ്സിലാക്കുന്ന യുക്തിയിലൂടെ ആ യുക്തിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്തം പറയുന്നത്. മരുമരീചിക പോലെ അദ്വൈതികൾ സ്ഥിരം പറയുന്നു മരുഭൂമിയിലെ ജനം പോലെ അങ്ങനെ ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, നശിക്കുന്നു എന്നൊക്കെ തോന്നുന്നു. ഇതാണ് പ്രപഞ്ചത്തിന്റെ സ്ഥിതി എന്ന് പറയും. അത് ശരി, മരുഭൂമിയിലെ ജലം നമുക്ക് സമ്മതിക്കാം, ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, തോന്നുന്നു, ഒരു തർക്കമൊന്നുമില്ല, അതൊരു ഭ്രാന്തിയാണ്. പക്ഷേ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ലോകം സത്യമായിട്ടുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. ആ ലോകത്തിലല്ലേ ഇതൊക്കെ കാണുന്നത്? സത്യമായ ലോകത്തിലാണ് ഈ ഭ്രാന്തി കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സത്യമായ ബ്രഹ്മത്തിലാണ് ഈ ജഗത് ഭ്രാന്തി കാണുന്നത്. അപ്പൊ ലോകത്തിൽ ഭ്രാന്തി കാണുന്നതെന്ന് അംഗീകരിക്കുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഈ ഭ്രാന്തി നമുക്ക് പ്രത്യക്ഷമാണ്, ലോകവും പ്രത്യക്ഷമാണ്. അതുകൊണ്ട് ലോകത്തിൽ ഭ്രാന്തിയുണ്ട്, ഒരു സംശയവും ആർക്കുമില്ല. പക്ഷെ സത്തിൽ ഭ്രാന്തി ഉണ്ടെന്ന് പറയുമ്പോൾ ഈ ലോകം പോലെ സർവസമ്മതമായ ഒന്നല്ല സത്വം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സത്തിൽ കാണുന്ന ഈ ലോകം ഭ്രാന്തി എന്ന് പറഞ്ഞാൽ അതാർക്കും എങ്ങനെയാണ് മരുമരീചിക ഭ്രാന്തി എന്ന് ബോധിക്കുന്നത്? അതുപോലെ ഇത് ഈ ലോകത്തെ കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ എന്താണ് ബോധ്യപ്പെടുന്നില്ല. മറ്റെന്താണ് മരുമരീചിക കണ്ടിട്ടേക്ക് ബോധ്യപ്പെടുകയാണ് ഇത് ഭ്രാന്തി തന്നെയാണ്, കാണുന്നുണ്ടെങ്കിലും ഭ്രാന്തി തന്നെ. എന്തുകൊണ്ട് അതിന് യാതൊരു തരത്തിലുള്ള പ്രയോജനക്ഷമതയും അതിൽ നിന്ന് വെള്ളം കുടിച്ച് ദാഹം മാറ്റാൻ കഴിയില്ല. ഇത് അയാൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ലോകം അങ്ങനെയല്ല, ഒരുപാട് ഉപകാരമുള്ളതാണ്, തനി പ്രയോജനക്ഷമമാണ് ഈ ലോകം. ആ പ്രയോജനക്ഷമമായിരിക്കുന്ന ഈ ലോകം എന്താണ്? ഈ ലോകത്തിൽ നദിയുണ്ട്, സമുദ്രമുണ്ട്, അവിടെ നിന്നൊക്കെ വെള്ളം കുടിച്ച് ദാഹം മാറ്റാം. മരുമരീചിക പോലെ അല്ല. മരുമരീചിക പറഞ്ഞാൽ ശരിയാണ്, എന്തുകൊണ്ടത് ബോധ്യം വരുന്ന കാരണം വെള്ളം കുയരാൻ പറ്റുന്നില്ല, നശിച്ചു പോകും. ലോകം അതുപോലെ, ലോകത്തിലും വെള്ളമുണ്ടല്ലോ, വെള്ളം കോരി കുടിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ഇതെങ്ങനെ ഭ്രാന്തിയാവും? മരുമരീചിക ഭ്രാന്തിയാവുന്നത് പോലെ ഇതെങ്ങനെ ഭ്രാന്തിയാവും? എന്ന് ചോദിച്ചാൽ എന്ന് മറുപടി പറയും? അങ്ങനെ ുള്ള എല്ലാ വ്യവഹാരങ്ങളും എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? ബോധ്യമാവണ്ടേ? അത് മരുമരീചിക നിങ്ങൾക്ക് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എന്താ ഏതൊരു തോന്നലാണ് അവിടെ? അതില്ല, ഇത് പരീക്ഷിച്ചു പോകും. ലോകം ഭ്രാന്തി എന്ന് പറഞ്ഞ് നിങ്ങൾ ശരി ലോകം ഭ്രാന്തിയാണെന്ന് പറഞ്ഞ് ഇത് വെള്ളം ഇരിക്കും, ഇടത് കുടിച്ചാൽ ദാഹം മാറും. മാറും. അപ്പൊ പിന്നെ മരുമരീചിയിലെ വെള്ളം കുടിച്ചാൽ ദാഹം മാറും, കുടിക്കാനേ പറ്റില്ലല്ലോ. അപ്പൊ അത് ഭ്രാന്തി എന്ന് ബോധ്യപ്പെടുന്നവരെ എന്തുകൊണ്ട് ഇത് ഒരു ലോകമാണ്, ഈ ലോകം ഇതെന്തുകൊണ്ട് ഇത് പിന്നെ എങ്ങനെ ബോധ്യപ്പെടുന്നു? അങ്ങനെ ഇങ്ങനെ എന്താ നിങ്ങളീ പറയുന്നല്ലേ അറിവ്? നിങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നല്ലേ നിങ്ങളുടെ അറിവ്? അറിവല്ലേ മറ്റുള്ളവർ ബോധ്യപ്പെടുന്നത്? അപ്പോ നിങ്ങൾക്ക് ഈ വെള്ളം എടുത്ത് കുടിച്ചാൽ ദാഹം മാറുമോ? നിങ്ങൾ ഉപദേശിക്കുന്ന ഗുരുവിന് മാറും. ഇനി കേൾക്കുന്ന ശിഷ്യന് വെള്ളം കുടിച്ചാൽ ദാഹം മാറും. അപ്പൊ പിന്നെ എങ്ങനെ ഭ്രാന്തി എന്ന് പറയും? മരുമരീചിക ഭ്രാന്തി എന്ന് പറഞ്ഞ ഏത് അർത്ഥത്തിലാ? ആ അർത്ഥത്തിലല്ലേ വെള്ളം കാണുന്നു, അതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകം ഭ്രാന്തി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തായിരിക്കണം? ലോകമേ ഇല്ലാത്തടത്ത് ലോകം കാണുന്നതായിരിക്കും. നിങ്ങൾ പറയുന്ന ലോകമുണ്ട് എന്നാ ഭ്രാന്തിയുമാണ്, രണ്ടും കൂടെ എങ്ങനെ ശരിയാവും? മരുഭരേജിയിൽ ജനമുണ്ട് ഭ്രാന്തിയാണെന്ന് പറയൂ, പറയൂ. മരുഭരേജിയിൽ ജനമുണ്ട് ഭ്രാന്തിയാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെയും വെള്ളമുണ്ട് ഭ്രാന്തി എന്ന് പറയാൻ പറ്റും. ഭ്രാന്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല, മരുമരിചക പോലെയാണ്, വെള്ളം കുടിക്കാൻ പറ്റില്ല. എന്നിട്ടും പറയുന്നു എന്താണ് ഇത് ഭ്രാന്തി എന്ന്? എങ്ങനെ പറയും? എങ്ങനെ മനസ്സിലാക്കും? ആ, എന്നാ പിന്നെ മരുമരീചിയിലെ വെള്ളം ഭ്രാന്തി രൂപത്തിൽ കുടിക്കാൻ പറ്റും. ആ, ഇതിലിവിടെ എങ്ങനെ ഭ്രാന്തി കുടിക്കുന്നു? മാറണ്ടാ, കണ്ടോണ്ടിരുന്നാലും മതി. മരുമരീചിയെ കണ്ടുകൊണ്ടിരിക്കുമെന്ന് തന്നെ എന്ത് പറയുന്നു? മാറിയിട്ടല്ല, കണ്ടുകൊണ്ടിരിക്കുമെന്ന് തന്നെ പറയുന്നു. അത് ഭ്രാന്തിയാണ്, അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത് മാറേണ്ട കാര്യമാണ്. ആ, പിന്നെ അത് അതുപോലെ ഇത് നടക്കുന്നില്ലെന്നാ പറയുന്നു. അല്ലേ ചോദിക്കുന്നു, ഈ പറയുന്ന ഗുരുവിന് വെള്ളം കുടിച്ചാൽ ദാഹം മാറും? ഇവിടെ അത് മരുമരീചികയിലെ ജലം ഭ്രാന്തിയാണെന്ന് ആർക്കും മനസ്സിലാവും. ആ, ഉണ്ടാവില്ലെന്നാ പറയുന്നത്. ഇതിനെ ഞാനും പറയുന്നു, അവിടെ രണ്ടും ഒരാൾക്കുണ്ടാവും. മരുചിയോ കാണുന്ന ഒരാൾക്ക് അത് ചിലപ്പോൾ സത്യവും തോന്നാം, പക്ഷെ അസത്യമൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടല്ലേ അതിനെ അംഗീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യും. ഇവിടെ എന്നെ ബോധ്യപ്പെടുമെന്ന ചോദ്യം, നിങ്ങളുടെ ഉദാഹരണം തെറ്റെന്നല്ല പറയുന്നു. ഉദാഹരണം ശരി തന്നെ, അത് ഭ്രാന്തി തന്നെയാണ്. ഈ ലോകം ഭ്രാന്തി എന്ന് എങ്ങനെ ബോധ്യപ്പെടും? പറയുന്നത് ശരിയാണ്, അവിടെ ബോധ്യപ്പെടുന്നുണ്ട്, ശരി. ഇവിടെ എങ്ങനെ ബോധ്യപ്പെടുന്നത്? ഭ്രാന്തിയാണ്. ഞാൻ ചോദിക്കുന്നു, അപ്പൊ അതിന് ഉത്തരം പറയുന്നത് എന്താണ്? നിങ്ങളത് വിശ്വസിക്കുക, മനസ്സിലായോ? ആദ്യം ആവശ്യപ്പെടുന്നത് എന്താണ്? സാധന ചതുഷ്ടയ സമ്പത്തിയിൽ ആദ്യം വരുന്നത് എന്താണ്? വിവേകം. സമാധി ഷഡ്ക സമ്പത്തിയിൽ എന്തൊക്കെ വരും? ശമം. ശ്രദ്ധ, അതാണ് വിശ്വാസം. അപ്പൊ ഈ പറയുന്നത് വിശ്വസിക്കണം. എങ്ങനെ? ആ എങ്ങനെയാണോ മരുമരീചികയിലെ ആ ജലം അസത്യമായിരിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചവും അതുപോലെ ഭ്രാന്തിയാണോ എന്ന് ആദ്യം വിശ്വസിക്കുന്നു. വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിനെ കുറിച്ച് നിരന്തരം ചിന്തിക്കണം. വിശ്വസിച്ചിട്ട് ചിന്തിച്ചാലേ പറ്റും. നമ്മളൊരവിശ്വാസിയാണെങ്കിൽ ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല, അവിശ്വാസിയാണെങ്കിൽ ചിന്തിക്കത്തുമില്ല. അങ്ങനെ എന്താണ് വിശ്വസിച്ചുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അങ്ങനെ ആ ചിന്തയുടെ മൂർധന്യത്തിൽ എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണോ മരുമരീക അസത്യമാണെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടിരിക്കുന്നത്, അതുപോലെ നാളെ എന്ത് ബോധ്യപ്പെടും? ഈ പ്രപഞ്ചവും അസത്യമാണെന്ന് ബോധ്യപ്പെടും. ഭൗതികശാസ്ത്രത്തിൽ പ്രോമിസറി മെറ്റീരിയലിസം എന്ന് പറയും. പല പല കാര്യങ്ങൾ ഇന്ന് മനുഷ്യൻ അറിയത്തില്ല, പക്ഷെ നാളെ മനുഷ്യൻ കണ്ടുപിടിക്കും. ചുവാഗ്രഹത്തിൽ പോയി മനുഷ്യൻ എങ്ങനെ അവന് താമസിക്കാൻ പറ്റുമെന്നുള്ള ഇന്ന് കൃത്യമായി അറിയില്ല, പക്ഷെ നാളെ ഒരു കാലത്ത് മനുഷ്യനത് കണ്ടുപിടിക്കും. അങ്ങനെയാണ് പ്രോമിസറി മെറ്റീരിയലിസം. അതുപോലെ അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോമിസറി സ്പിരിച്വാലിറ്റിയാണ്. എന്നുവെച്ചാൽ ഭാവിയിൽ അങ്ങനെ സംഭവിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഇന്ന് എന്ത് ചെയ്യണം? ജീവിക്കണം. അതാ വേറെ വഴിയൊന്നുമില്ല. ഭാവിയിൽ അങ്ങനെ ബോധ്യപ്പെട്ടില്ലെങ്കിലോ അധോഗതി, വേറെ ഒന്നും പറയാനില്ല. പക്ഷെ വിശ്വസിക്കണം. ജഗത് മിഥ്യാത്വം പോലെ കാര്യം അങ്ങനെ. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? കാരണം ഇതെല്ലാം യുക്തിയിലൂടെ ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ആ യുക്തി എന്ന് പറയുന്നത് വളരെ ദൃഢമായാൽ മാത്രമേ, അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ഒരു വാക്യത്തിൽ പറയുന്നു, പിന്നെ അതിനെ വ്യാഖ്യാനിക്കുന്നു, വ്യാഖ്യാനിച്ച് വ്യാഖ്യാനം സംശയങ്ങളെല്ലാം നീക്കി നീക്കി നീക്കി നീക്കി നീക്കി നീക്കി ഒടുവിൽ അതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ വരുന്നു. അതുപോലെ യുക്തി ബലപ്പെട്ട് ബലപ്പെട്ട് ബലപ്പെട്ട് ബലപ്പെട്ട് ഒടുവിൽ വ്യക്തമായൊരു ധാരണ വരുന്നു. അങ്ങനെയാണ് ബോധ്യം ആകേണ്ടതെന്നാണ് പറയുന്നത്. അദ്വൈതത്തിന്റെ രീതി അതാണ്. പൊതുവെ പറയുന്ന അങ്ങനെയാണ്. പിന്നെ നേരെ വിപരീതമായിട്ടും പറയുന്നുണ്ട്. എന്താണോ ഒരാളോട് പറയുന്നു ഇതൊക്കെ ഭ്രാന്തിയാണ്, ഉടനെ അയാൾക്ക് ബോധ്യപ്പെടുന്നു ഇതൊക്കെ ഭ്രാന്തിയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നു. ഉടൻ ബോധ്യപ്പെടും. ഏതുപോലെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞിട്ട് അയാൾക്ക് ബോധ്യപ്പെടുന്നു സ്വപ്നത്തിൽ കണ്ട മുഴുവൻ ഒരു ഭ്രാന്തിയാണ്, അതിന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഉടനെ തന്നെ അയാൾക്ക് ബോധ്യപ്പെടുന്നു, ഓ സ്വപ്നം, അത് സ്വപ്നമായിരുന്നു എന്ന് വെച്ചാൽ അത് ഭ്രാന്തിയാണ്. അതുപോലെ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പം തന്നെ ചിലർക്ക് കേൾക്കുകയും വേണ്ട, അല്ലാതെ തന്നെ തോന്നുന്നു ഇതൊക്കെ ഭ്രാന്തിയാണ്. ഇൻഡ്യൂഷണൽ എന്ന് പറയുന്നതാണ്, തനിയെ അവർ തോന്നുന്നു ഇതൊക്കെ ഒരു ഭ്രാന്തിയാണ് ലോകം മുഴുവൻ. അങ്ങനെയും സംഭവിക്കാമെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇത് നാനാവശങ്ങളുള്ളപ്പോൾ ഒരു സമയം എല്ലാ വശവും പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു വശമേ നമുക്ക് പറയാൻ പറ്റും. അതിനർത്ഥം അത്രേ ഉള്ളൂ എന്നുള്ളതല്ല, അതിന് പല വശങ്ങളുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്? അങ്ങനെ വിചാരം ചെയ്ത് ചിന്ത ചെയ്ത് ചിന്ത ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്താണോ നമുക്കിപ്പോ ബോധ്യപ്പെട്ടില്ലെങ്കിലും നമ്മളിത് ഭ്രാന്തിയാണെന്ന് വിശ്വസിക്കും. ഈ ജഗത്ത് വിശ്വസിച്ചുകൊണ്ട് വിചാരം ചെയ്യും. വിചാരം ചെയ്ത് അവസാനം ഭ്രാന്തിയാണെന്ന് ബോധ്യപ്പെടണം. അതാണ് ഇവിടുത്തെ നിലപാട്. അപ്പൊ അതുകൊണ്ട് ജഗത്ത് അസത്ത് തന്നെയാണ്. പിന്നെ എന്താണ്? സത് ബ്രഹ്മൈവ തർഹി സത് ബ്രഹ്മൈവ സത്തായ ബ്രഹ്മത്തെ തന്നെ അസതിരി അസത്തെന്ന് മന്ദബുദ്ധികൾ. ഇവിടെ മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആരാണ്? ഈ പറയുന്ന ജഗത്ത് ഭ്രാന്തിയാണെന്ന് ധരിക്കാൻ കഴിയാത്ത എല്ലാവരും. അല്ലാതെ ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ പറയുന്ന മന്ദബുദ്ധിയല്ല, മെന്റലി ചലഞ്ചഡ് എന്ന് പറയും. അങ്ങനെയുള്ളവരല്ല പറയും. ഈ പറയുന്ന കാര്യം, ഈ പ്രപഞ്ചം വിചാരം ചെയ്യാൻ ഇത് ബോധ്യപ്പെടാം, വിചാരം ചെയ്യുക എന്നുള്ളതല്ല, ഇത് ബോധ്യപ്പെടാത്ത, ഇത് ഭ്രാന്തിയാണെന്ന് ബോധ്യപ്പെടാത്ത പറഞ്ഞില്ലേ. ഈ ബോധ്യപ്പെടുന്നത് ചിലപ്പോൾ ചിലർക്ക് വിചാരം കൂടാതെയും ബോധ്യപ്പെടുമെന്നാണ് പറയുന്നത്, കേട്ടാൽ തന്നെ ബോധ്യപ്പെടും. ചിലർക്ക് വിചാരം ചെയ്താണ് ബോധ്യപ്പെടേണ്ടത്, പലരും പലതരത്തിലാണ്. അപ്പൊ മന്ദധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ബോധ്യപ്പെടാത്ത, ഇതൊരു ഭ്രാന്തിയാണെന്ന് ബോധ്യപ്പെടാത്തവരാണ് മന്ദധി. അവനെന്ത് പറയുന്നു? സത് ബ്രഹ്മയവ അസത്, പ്രപഞ്ചം ഭ്രാന്തി എന്നല്ല, അവൻ പറയുന്നത് എന്താണ്? ഈ ബ്രഹ്മം തന്നെ ഭ്രാന്തി എന്നാണ്. ബ്രഹ്മമോ അത് നിങ്ങളുടെ ഒരു ഭ്രാന്തി എന്ന് പറഞ്ഞു പരിഹസിച്ചു. നിങ്ങളീ പറയുന്ന തരത്തിൽ നിത്യശുദ്ധ ബുദ്ധ മുക്തമായ ഒരു ബ്രഹ്മമോ അത് നിങ്ങളുടെ ഭ്രാന്തിയാണെന്നാണ് ആര് പറയുന്നത്? രാമാനുജനും മറ്റും പറയുന്നു. നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരല്ല, രാമാനുജനെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരെന്നാണ് പറയുന്നത്? നിത്യശുദ്ധ ബുദ്ധ മുക്തമായ ഒരു ബ്രഹ്മം ഇല്ല എന്ന് പറയുമ്പോ ആ രാമാനുജനെ പോലെയുള്ള ആൾക്കാരാണ് ആര്? മന്ദധീരി മന്ദബുദ്ധികൾ. അവർക്കെന്താ വിചാരം ചെയ്യാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ്, അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്, ശാസ്ത്രത്തെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്, ബോധ്യപ്പെടുന്നില്ല അവർക്ക്. അപ്പോ രാമാനുജനും മാധു പേരൊക്കെ രാമാനുജനെക്കാളും ശങ്കരാചാര്യ ചീത്ത വിളിച്ചിട്ടുള്ളത് മാധ്വന്മാരാണ്. മാധ്വന്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, ത്രിവിക്രമാചാര്യ പണ്ഡിറ്റ്. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിനൊരു മകനുണ്ടായിരുന്നു, നാരായണാചാര്യ പണ്ഡിറ്റ്. നമ്മുടെ കാസർഗോട്ടാ ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മണിമഞ്ച്. ആ പുസ്തകത്തിൽ പറയുന്നത് 12-ാം നൂറ്റാണ്ടിൽ വെച്ചാൽ 1300-കളുടെ തുടക്കത്തിൽ മരിച്ചുപോയാണ്. കാസർഗോട്ട് ഇന്നും അവരുടെ കുടുംബമുണ്ട്, വീടുണ്ട്. അവിടെ മധ്വാചാര്യർ അവർക്ക് കൊടുത്ത ചില സാധനങ്ങളൊക്കെ വെച്ച് അവർ പൂജിക്കുന്നുണ്ട്. ഞാൻ പോയിട്ടില്ല, കേട്ടിട്ടുണ്ട്. മണിമഞ്ചരിയിൽ പറയുന്നത് അതിനകത്ത് മാധ്വാചാര്യന്മാരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സംസ്കൃതത്തിൽ അദ്ദേഹം എഴുതിയും സംസ്കൃതത്തിൽ തന്നെ സ്വയം വ്യാഖ്യാനിക്കുകയും ചെയ്താണ് 10-20-ഓളം പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത് മണിമാൻ എന്ന് പറയുന്ന ഒരു അസുരൻ, പൂർവ്വജന്മത്തിൽ ഒരു അസുരൻ, ഒരു ബ്രാഹ്മണ സ്ത്രീ ഒരു ജാരസന്തതിയായി ജനിച്ചു, ഒരു സങ്കരസന്തതി, അത് ബ്രാഹ്മണനല്ല ജനിച്ചത്, ഏതോ ചണ്ടാളനോ ശൂദ്രനോ മറ്റോ ജനിച്ചു. ആ സന്തതിയുടെ പേരായിരുന്നു ശങ്കരൻ, കാരണം ശങ്കരവർഗമായിരുന്നു. ആ ശങ്കരനാണ് പിന്നീട് ആരായത്? ശങ്കരനായ ജാരസന്തതിയാണ്. അയാളാണ് എന്ത് ചെയ്തത്? ഈ അദ്വൈതം ഇങ്ങനെ എഴുതിയുണ്ടാക്കിയത്, അവൈദികമായി ഈ ധർമ്മത്തെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അവരംഗീകരിക്കും. ശങ്കരാചാര്യർ പറയുന്ന ഈ പ്രപഞ്ചം അസത്താണെന്ന് അംഗീകരിക്കും. ശങ്കരൻ എന്ന് വെച്ചാൽ ശങ്കരവർഗത്തിൽ ജനിച്ച ബ്രാഹ്മണ സ്ത്രീയിലെ ചണ്ടാളിൽ ജനിച്ചവനാണ് അവര്. അതാണ് ശങ്കരവർഗം എന്ന് പറയുന്നത്. ശങ്കരജാതി എന്ന് പറയുന്നതാണ്. രണ്ട് ഭിന്ന ജാതികളിൽ നിന്ന് ഒരു ജനിക്കുന്ന ജാതി ശങ്കരജാതിയാണ് പഴയ വ്യവസ്ഥ അനുസരിച്ച്. അയാളെ പിൽക്കാലത്ത് അയാളെ അമ്മ പറഞ്ഞ് ശങ്കരൻ എന്നാണ് വിളിച്ചത്. പിൽക്കാലത്ത് അയാൾ അറിയപ്പെട്ടാണ് അങ്ങനെ ശങ്കരൻ. എന്നിട്ട് അയാൾ എഴുതി വെച്ചാണെന്ത്, നിങ്ങളീ പഠിക്കുന്ന ബ്രഹ്മസൂത്ര ഭാഷകളും അത് എഴുതിയല്ല എന്ന് ശങ്കരാചാര്യരെ കുറിച്ച് പറയുന്നവര് ശങ്കരാചാര്യർ എഴുതിയ ഈ പറയുന്ന ഇതൊക്കെ ഭ്രാന്തിയാണെന്ന് പറയുന്നവർ അംഗീകരിക്കും. അംഗീകരിക്കും. മാധ്യ പരമ്പരപ്പെട്ട ആരെങ്കിലും അംഗീകരിക്കും. അവർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം. ദേഷ്യമില്ലെങ്കിൽ ഇങ്ങനെ എഴുതും. ശങ്കരാചാര്യരുടെ കാലത്തിന് 800 അടുപ്പിച്ചാണ് ശങ്കരാചാര്യർ ജനിച്ചത്. ഇത് 1300 ഇത് 1200-300 കാലഘട്ടത്തിലാണ് മാധ്വൻ. അപ്പോൾ 100-300 വ്യത്യാസമുണ്ട്. അതിനിടയ്ക്കാണ് ശങ്കരാചാര്യരെ കുറിച്ച് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ അവർക്ക് ശങ്കരാചാര്യരെ കുറിച്ച് എന്തെങ്കിലും ബഹുമാനമുണ്ടോ? ശങ്കരാചാര്യ എഴുതിയൊക്കെ അവൈദികമെന്നാണ് പറയുന്നത്. പ്രച്ഛന്ന ബൗദ്ധനെന്നാണ്. ബൗദ്ധൻ വേഷം മാറി വന്ന ശങ്കരാചാര്യരെ കുറിച്ച് ഇന്ന് എന്തെങ്കിലും പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അടികിട്ട് ഉറപ്പാണ്. എന്തുകൊണ്ട്? ശങ്കരാചാര്യ സനാതന ധർമ്മത്തിന്റെ സംരക്ഷകനാണ്. പക്ഷെ 1800 മുമ്പേ സംസ്കൃതത്തിൽ തന്നെ എന്ത് എഴുതി വെച്ചത്? ശങ്കരാചാര്യരെ വ്യഭിചാര സന്തതിയാണെന്നും അതൊന്നും ഇതെന്നും ഒക്കെ എഴുതി വെച്ച് ഒരുപാട് അധിക്ഷേപിച്ച്. ആ പുസ്തകം ഇന്നും കിട്ടും, വാങ്ങാൻ കിട്ടുന്ന പുസ്തകം. അതായത് രഹസ്യ പുസ്തകം. അപ്പോ മധുവിന്റെ കാലത്ത് തന്നെ അതും ശങ്കരാചാര്യം മലയാളിയാണെന്നാണ് പറയുന്നത്. ഈ എഴുതിയാളും മലയാളിയെന്ന് കാസർഗോട്ട് പറഞ്ഞു. ഇന്നത്തെ രീതി മലയാളിയാണ്, അന്ന് മലയാളമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നാണ് ഇങ്ങനെ ഒരാളൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ എന്തായാലും അവസ്ഥ. സനാതന ധർമ്മത്തിനെതിരാണ് കൊന്നുകളയും. സനാതന ധർമ്മമാണ്. നാരായണ പണ്ഡിതരാരും കൊന്നൊന്നുമില്ല. നാരായണ ആചാര്യ പണ്ഡിതർ അതുകൊണ്ട് എന്താണ് ശ്രദ്ധയുള്ളവർ ഇതൊക്കെ അംഗീകരിക്കും. വിശ്വാസമാണ്. അങ്ങനെ അംഗീകരിക്കുന്നവർക്ക് ഇതൊക്കെ ബോധ്യപ്പെടും എന്നാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയെന്നാണ്, സംശയിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംശയമല്ല വേണ്ടത്, പിന്നെ എന്താണ് വിശ്വാസമാണ് വേണ്ടത്. വിശ്വസിച്ചാൽ ഇത് ബോധ്യപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത്. അതെപ്പോഴും മനസ്സിലായി. വിശ്വാസമുള്ളവനെ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് എന്താണ് സത്തിൽ നിന്ന് അസത്വം ഉണ്ടാകുകയല്ല, സത്തിൽ അസത്തിന്റെ ഭ്രാന്തിയാണ്. പക്ഷെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിക്കൊണ്ട്